ഇകാരാന്ത ശബ്ദം, ഇകാരാന്ത ശബ്ദത്തില് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പല ശബ്ദങ്ങൾക്കും. അത് നമ്മൾ ഓർത്തിരിക്കണം, ആ വ്യത്യാസങ്ങൾ എങ്ങനെ വരുന്നു ഓരോ സ്ഥലത്തും. കിസഞ്ഞുള്ള ഇടത്ത് ഹരിശബ്ദം പോലെ വരും. അവിടെ വിശേഷിച്ച് വരുന്ന സൂത്രങ്ങൾ ഏതൊക്കെയാണ്? ജസ്സിച്ച, ഖേറങ്ങിതി, അസിംഗസോശ, ചഗേഹ്, ഇങ്ങനെ വരും. അത് ഇകാരാന്തം തന്നെ ഗിസഞ്ഞ ഇല്ലാതെ വരുന്നതാണ് സഹിശബ്ദം. അതിന് രൂപ വ്യത്യാസം വരുന്നു. അതുകൊണ്ട് തന്നെ സൂത്രങ്ങളിലും വ്യത്യാസം വരും. ഏകവചനത്തിൽ വരുന്ന സൂത്രങ്ങൾ അനങ്സൗ, അലോന്ത്യാത്പൂർവബുധ, സർവനാമസ്വരസംബന്ധു, അപ്രത്യകാൽപ്രത്യഹ, ഭംഗ്യാഭ്യോ ദീർഘാസ്വീശ്രേപ്തഹ, സക്കിരസംബുദ്ധോ, അച്ചോഞ്ഞണിതി, ഖത്യാത്പരസ്യ, ഔത്ത്. ഒരുപാട് സൂത്രങ്ങളവിടെ വരുന്നു ഒരു ശബ്ദത്തിന് വേണ്ടി. ആ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കി. പതിശബ്ദത്തിൽ വരുമ്പോൾ പരിസമാസേവ സഖ്യുഹു പഥ്യുഹു, ഇങ്ങനെ പഞ്ചമിയിലും ഷഷ്ടിയിലും രൂപ വ്യത്യാസം വന്നത് ഏത് സൂത്രം കൊണ്ടാണ്? വ്യത്യാസ്പരസ്യ, അത് കൊടുത്തിരിക്കും. അത് കഴിഞ്ഞ് വരുന്നതാണ് കതിശബ്ദം, വികാരാന്തമാണ്. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജസ്സിന് ശസ്സിന് ലുക്ക് വരുന്നു. കതി ജസ് കതി ശസ് എന്നിരിക്കുന്നു, രണ്ടിടത്ത് ലുക്ക് വന്നു. ലുക്കെന്ന് വെച്ചാൽ ലോപം, അദർശനം. പെരു എങ്ങനെ ഇരിക്കും? കതി കതി. ആ ലുക്ക് വിധിക്കുന്നതിന് വേണ്ടി ആദ്യം കതിശബ്ദം ഡത്യന്തമായതുകൊണ്ട് ബഹു ഗണ വതു ഡതി സൂത്രപ്രകാരം സംഖ്യ എന്നൊരു സപ്ന വിധിച്ചു. സംഖ്യാസപ്ന മാത്രം വിധിച്ചു കഴിഞ്ഞാൽ ലുക്ക് വരത്തില്ല. കാരണം ലുക്ക് വിധിക്കുന്ന സൂത്രം ഷഡ്ഭ്യോ ലുക്ക്, ഷഡ് സഞ്ജ കിട്ടിയാലേ ലുക്ക് വരത്തുള്ളൂ. ജസന് ശസന് സംഖ്യാസഞ്ജ കിട്ടിയാൽ ലുക്ക് വരത്തില്ല. പക്ഷേ സംഖ്യാസഞ്ജ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഷഡ് സഞ്ജ വിധിക്കാനാണ് അടുത്ത സൂത്രം. ദത്യന്തമായ സംഖ്യയ്ക്ക് ഷഡ് സംഖ്യയുണ്ട്. ദത്യന്ത സംഖ്യ ഷഡ്, ദത്യന്തമായ. ഇപ്പോ അവിടെ രണ്ട് കാര്യം, ഒന്ന് കതിശബ്ദത്തിന്റെ ജസ് ശസ്സുകൾക്ക് ലുക്ക് വരും. അപ്പൊ രൂപം കതി കതി എന്നാണ്. ഇത്രയും കൊണ്ട് രൂപ ശ്രദ്ധിക്കും. അത് ഷഡ്സഞ്ജ ഉണ്ടെങ്കിലേ ലുക്ക് വരത്തുള്ളൂ. പക്ഷെ ഷഡ്സഞ്ജ കിട്ടണമെങ്കിൽ ഇവിടെ അതിന് മുമ്പ് സംഖ്യാസഞ്ജ കിട്ടണം. രണ്ട് സപ്നാസൂത്രങ്ങൾ രണ്ട്, ബഹുഗണപതിയുടെ സംഖ്യാപ്രകാരം ആദ്യ സംഖ്യാസപ്ന വിധിച്ചു, അത് കഴിഞ്ഞ് ഡതിജ പ്രകാരം ഷഡ്സഞ്ജ വിധിച്ചു. ഷഡ്ഭ്യോ ലുക്ക് മൂന്നാമത്തെ സൂത്രം, ലുക്ക് വിധിച്ചു. കതി കതി രണ്ട് രൂപം. ഇത് പുല്ലിംഗത്തിൻ്റെ രൂപം, സ്ത്രീലിംഗത്തിലും ഇങ്ങനെ തന്നെ, നംസലിംഗത്തിലും ഇങ്ങനെ തന്നെ. കതിശബ്ദത്തിന് രൂപമാറ്റമില്ല. പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നംസലിംഗത്തിലും ഒരു വ്യത്യാസമുണ്ട്. കതി ബാലാഹ, എത്ര ബാലന്മാർ. കതി പുഷ്പാണി, ഒരു വ്യത്യാസമുണ്ട്. കതി ബാലികാഹ, ഒരിടത്തും വ്യത്യാസമില്ല. കതി അങ്ങനെ തന്നെ ഉപയോഗിക്കാം, അഭ്യം പോലെ ഉപയോഗിക്കാം. ഇവിടെ അടുത്തു വരുന്ന മൂന്ന് സൂത്രങ്ങൾ ഇവിടെ പ്രാപ്തിയും നിഷേധത്തെയും കാണിക്കുകയാണ്. കതി ശബ്ദത്തിന്റെ രൂപം ശ്രദ്ധിക്കുന്നതിന്റെ ആവശ്യമില്ല, പക്ഷെ ഈ മൂന്ന് സൂത്രങ്ങളും പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും ഇതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ രൂപം ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇവിടെ കതി, ജസ്, ശസ് രണ്ടിനും ലോകം വന്നു കഴിഞ്ഞു. ഇവിടെ ജസിച്ച എന്നുള്ള സൂത്രപ്രകാരം ഇനി ഗുണം വരാമോ? ലോപിച്ചു കഴിഞ്ഞാൽ വരാമെങ്കിൽ അതെങ്ങനെ, എന്തുകൊണ്ട് വരുന്നില്ല? അക്കാര്യമാണ് അടുത്ത് പറയുന്നു. അടുത്ത് പറയുന്നു, പ്രത്യേകിച്ച് ലുക് ശ്ലു ലുപഹ. ലുക് ശ്ലു ലുപ് ശബ്ദൈഹി കൃതം പ്രത്യ അദർശനം ക്രമാത് സത്യം സ്യാത്. ഇത് 1.1.61 എന്റെ മുമ്പിലാണ് അദർശനം ലോപഹ എന്നുള്ള സൂത്രം. ഞാൻ പറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ പുസ്തകം നോക്കുക. അതെ, വിശ്വാസമില്ലാതെ പലരും നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ശരി, അദർശനം ലോപയിൽ നിന്ന് ഇങ്ങോട്ട് അദർശനം വരുന്നുണ്ട്. അദർശനം ലോപയിൽ നിന്ന് അദർശനം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആദ്യം തന്നെ പറഞ്ഞു അദർശനം ലോപഹ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അദർശനത്തിൻ്റെ സംജ്ഞയാണ് ലോപ. പ്രസക്തസ്യ അദർശനം ലോപസജ്ഞസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസ്യ ലോപഹ എന്നുള്ള സൂത്രപ്രകാരം ലോപം വിധിക്കുമ്പം നമ്മൾ മനസ്സിലാക്കും ഏതെങ്കിലും ഒന്നിനെ ലോപം വിധിച്ചു കഴിഞ്ഞാൽ അവിടെ അദർശനം സംഭവിക്കും. ആ അദർശനത്തിൻ്റെ പേരാണ് ലോപം. അദർശനം ആദേശം എന്ന് പറയാൻ പറ്റില്ല. അദർശനം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അദർശനം ലോപഹ. ലോപസജ്ഞ ഏതിനാണ് വരുന്നത് എന്ന് പറയാണ്. ലോപസജ്ഞ അദർശനത്തിന് വരുന്നു. ലോപസജ്ഞയുടെ സജ്ഞി എന്താണ്? അദർശനമാണ്. അദർശനത്തെ ആദേശമായി വിധിക്കുകയല്ല, ലോപസജ്ഞയുടെ സജ്ഞി. പിന്നെ നമുക്ക് വേറൊന്ന് പറയാം. ലോപത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോ അക്കന്നിരുന്നു, കകാരത്തിന് എന്ത് ചെയ്തു? ഹലന്ത്യം ഉപദേശ അന്ത്യം ഹല ഇത്യാദിത്ത് സഞ്ജ വിധിച്ചു. അടുത്ത് പറയുന്നു തസ്യ ലോപഹ, അതിന് ലോപത്തെ വിധിച്ചു. അതും പറയാം ലോപം അതിന് ആദേശമായിട്ട് വന്നു എന്ന് പറയാം. ലോപാദേശമായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ആദർശനം. ലോപത്തെ കാരണം സൂത്രത്തിൽ തസ്യ ലോപ സൃഷ്ടി ഉണ്ടെന്ന് നിർദ്ദേശിക്കുകയല്ല ലോപം, അതുകൊണ്ട് അതിന് ആദേശം എന്ന് പറയും. പക്ഷേ സാധാരണ ആദേശം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ വേണ്ടേ? ഇവിടെ എന്തായിരിക്കും? അദർശനം തന്നെ, ഒന്നും വേറെ മറ്റേ വർണ്ണങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ ശരിക്കും അതൊരു ആദേശമല്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. സാധാരണ ആദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വർണ്ണമാണ് ആദേശമായി വിധിക്കുന്നു, പക്ഷെ ഇവിടെ ലോപത്തെ വിധിച്ചു. ലോപത്തിന്റെ അർത്ഥം അതിൻ്റെ സപ്നീ അദർശനമായതുകൊണ്ട് അവിടെ അദർശനമായി. അത് ലോപം ആദേശം പോലെയെന്ന് പറയാം. പക്ഷേ ഈ സൂത്രത്തിൽ പറഞ്ഞു ഷഡ്ഭ്യോ ലുക്ക്, ലുക്ക് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞു ജസ്സസോഹോ ജസ്സിന് ശസ്സിനും. അപ്പൊ ഈ ലുക്ക് എന്താ സാധനം അത് നമുക്കറിയത്തില്ലല്ലോ. ലോപഹ എന്താണെന്നറിയാം, അദർശനം ലോപഹ, അതൊരു സ്വപ്നയാണ് അദർശനത്തിന്റെ. പക്ഷേ ലുക്ക് ലുക്ക് എന്ന് പറയുന്നത് അദർശനത്തിന്റെ സ്വപ്നയാണെന്നുള്ളതിന് സൂത്രമില്ല. ഉണ്ടാ അപ്പോ ഈ സൂത്രത്തിൽ ഒരു കാര്യം അതാ പറയുന്നത്, രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പൂർവ്വത്തിൽ നിന്ന് ആദർശനത്തെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് പറയുന്നത് എന്താണ്? ഈ ലുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ലുക്കും ആദർശനം തന്നെ, ലോകം പോലെ. ലുക്ക് മാത്രമല്ല, ലുക്ക് അത് നമുക്കറിയാം, ഷഡ് ജ്യോ ലുക് ശ്ലോ അടുത്ത് തന്നെ നമ്മൾ പഠിക്കും, ജുഹോ ത്യാദിബ്യ ശ്ലുക് ലുക്, അതും ഇനി വരും. അപ്പോൾ ഈ ലുക്ക് ശ്ലൂ ലുപ്പ് എല്ലാം ഒരിടത്ത് വിധിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ആദർശനമായിരിക്കും. അതൊരു കാര്യം. രണ്ടാമത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലുക്ക് കൊണ്ടോ ശ്ലൂ കൊണ്ടോ ലുപ്പ് കൊണ്ടോ ആദർശനം വന്നു കഴിഞ്ഞാൽ ആ ആദർശനത്തിന് അതാത് പേരും എടുത്തോണം, സപ്ന. അദർശനം ലോപഹ എന്ന് പറയുന്നിടത്ത് എന്ന് പറഞ്ഞു, അദർശനത്തിന്റെ സപ്നയാണ് ലോപം. അതുപോലെ ഇവിടെയും തന്നെ അദർശനത്തിന്റെ സപ്നയാവും ലുക്ക്, അദർശനത്തിന്റെ സപ്നയാവും ശ്ലൂ, അദർശനത്തിന്റെ സപ്നയാവും ലുപ്പ്. നേരത്തെ പറഞ്ഞ ലോപഹ, ഇവിടെ പറയുന്ന ലുപ്പ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ലോപഹ, മറ്റൊന്ന് ലുപ്പ്. എന്നുവെച്ചാൽ പല സൂത്രങ്ങളിലും ഈ ലോപഹ എന്ന് പറയുന്നതിന് പകരം ചിലടത്ത് ലുക്കെന്ന് പറയും, ചിലടത്ത് ശ്ലൂ എന്ന് പറയും, ചിലടത്ത് ലുപ്പെന്ന് പറയും. ഇപ്പം നമ്മളത് എന്നിട്ട് വേറെ സൂത്രത്തിൽ ലുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദർശനത്തിന് സഞ്ജയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ലുക്ക് കൊണ്ട് ലുക്ക് വിധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അവിടെ ആദർശനമാണ്. ആദർശനത്തിന്റെ സപ്നയായിരിക്കും ലുക്ക്, ലോപം ആദർശനത്തിന്റെ സപ്നയാകുന്നത് പോലെ. അപ്പോൾ ആദർശനത്തിന് എന്തൊക്കെ സപ്നങ്ങളായി? ഒന്ന് ലോപം, മറ്റൊന്ന് ലുക്ക്, മറ്റൊന്ന് ശ്ലൂ, മറ്റൊന്ന് ലുപ്പ്. ഒന്ന് ആദർശനത്തിന് ഈ മൂന്ന്, ഈ മൂന്ന് കൊണ്ടും വിധിക്കുന്ന ആദർശനമാണെന്ന് പറയുന്നു. അദർശനത്തിന് ഈ മൂന്ന് സപ്നയുണ്ടെന്നും പറയുന്നു. രണ്ട് കാര്യങ്ങൾ ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. ആണ് പ്രത്യേക ലുക് ശ്ലു ലുപഹ. ലുക്ക് ശ്ലു ലുപ്പ് ശബ്ദഹീകൃതം പ്രത്യാദർശനം. ഈ മൂന്ന് ശബ്ദങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രത്യാദർശനം ക്രമാത്, അതിന് ക്രമപ്രകാരം തത്ത് തത്ത് സപ്നം എന്ന് പറഞ്ഞാൽ ലുക്ക് കൊണ്ട് അദർശനം വന്നാൽ ലുക് സപ്ന, ശ്ലൂ കൊണ്ട് അദർശനം വന്നാൽ ശ്ലൂ സപ്ന, ലുപ്പ് കൊണ്ട് അദർശനം വന്നാൽ ലുപ് സപ്ന വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനൊരു ഉദാഹരണമാണ് ഷഡ്ഭ്യോ ലുക്. ഇവിടെ ലുക്ക് വിധിച്ചു. എന്താ ഈ സാധനം ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലുക്കെന്ന് പറയുന്ന ഒരു സാധനം ആദേശമായിട്ട് വരുമോ? അങ്ങനെയൊക്കെ സംശയം തോന്നും. പറയുന്നുമല്ല, അത് അദർശനമാണോ? അതെങ്ങനെ മനസ്സിലായി? പ്രത്യേകിച്ച് ലുക് ശ്ലു ലുപഹ അതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി പൂർവ്വത്തെ നിന്ന് ആദർശനത്തെ എവിടെ കൊണ്ടുവന്നു. ഇല്ലാത് മാത്രമല്ല ഇവിടെ കൂടുതലായി പറയുന്നത്, ഇത് ലുക് എന്നാണ് ഈ ആദർശനത്തിന്റെ പേര്. എന്തുകൊണ്ട് ലുക്കാണ് വിധിച്ചിരിക്കുന്നത്? ആദർശനത്തിന് ലുക്ക് എന്നൊരു പേര് കൊടുത്തോണ്ട് എന്താ പ്രയോജനം? അതിന് വരുമ്പോൾ മനസ്സിലാവും. അതിനെ മനസ്സിലാവും. ശരി, എന്തായാലും ഇവിടെ ലുക്ക് വന്നു, പ്രത്യയം ലോപിച്ചു, അദർശനമായി ലോപിച്ചു എന്ന് പറഞ്ഞാലും അത് തന്നെ. ഇപ്പൊ കതി ജസ് ശസ് എന്നിരുന്നപ്പോ രണ്ടിടത്തും ജസ് ശസ് ലോപിച്ചു. ആ ഇവിടെ വിധിക്കുന്ന പ്രത്യയത്തിനാണ്, എല്ലായിടത്തും പ്രത്യയത്തിനാണ് വിധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യാദർശനം എന്ന് പറഞ്ഞത്. അടുത്ത സൂത്രം പറയുന്നു, ഇത് കഴിഞ്ഞ് വരുന്ന സൂത്രമാണ്, ഇതെല്ലാം അടുത്ത് വരുന്നതാണ്. ദർശനം ലോപഹ പ്രത്യേക ലക്ഷ ലുപഹ പ്രത്യലോപേ പ്രത്യേക ലക്ഷണം അംഗസ്യ അഷ്ടാധ്യായി ക്രമത്തിന് വരുന്ന സൂത്രമാണ്, പരസ്പരം ബന്ധപ്പെട്ട സൂത്രം. പ്രത്യലോപേ പ്രത്യേക ലക്ഷണം പ്രത്യേകത്തെ തദാശ്രിതം കാര്യം സ്യാത്. പ്രത്യേക ലക്ഷണം ലക്ഷണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ നിമിത്തം എന്നാണ്. ശബ്ദത്തിന് പല അർത്ഥവും വരും, അതൊക്കെ അത് എഴുതുന്ന ആളുണ്ട്, സൂത്രം ഉണ്ടാക്കിയ ആളുണ്ട്. ഇത് പ്രത്യയ പ്രത്യയോ ലക്ഷണം യസ്യ ബഹുവ്രീഹിയാണ്. പ്രത്യയം നിമിത്തമായിരിക്കുന്ന എന്തോ അതാണ് പ്രത്യയ ലക്ഷണം. പ്രത്യയം പ്രത്യയോ ലക്ഷണം യസ്യ അന്യപദാർത്ഥം എന്താണ്? കാര്യസ്യ. ഏതൊരു കാര്യത്തിനാണോ പ്രത്യയം നിമിത്തമായിരിക്കുന്നത് ആ കാര്യത്തിനാണ് പറയുന്നത് പ്രത്യയ ലക്ഷണം. അപ്പോൾ പ്രത്യയ ലക്ഷണം എന്ന് പറഞ്ഞാൽ കാര്യം. അതിവിടെ വിശേഷിച്ച് പറയും. എന്ത് കാര്യം എന്ന് ചോദിക്കും, പറയും അംഗകാര്യങ്ങൾ. അംഗത്തെ ആശ്രയിച്ച് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന പ്രത്യയ ലക്ഷണം എന്ന് പറയുന്നത്. അംഗത്തെ ആശ്രയിച്ച് വരുന്ന കാര്യങ്ങൾ അതാണ് പ്രത്യയ ലക്ഷണം. പ്രത്യയ ലക്ഷണത്തിൽ നിന്ന് അംഗകാര്യം എന്നർത്ഥം കിട്ടാൻ കാരണം പ്രത്യയം പ്രത്യയോ ലക്ഷണം യസ്യ പ്രത്യയ ലക്ഷണം എന്ന് പറഞ്ഞാൽ കാര്യമാണ്. ഇവിടെ അത് അംഗകാര്യമാണ്. അപ്പോൾ പ്രത്യയം നിമിത്തമായി വരുന്ന കാര്യം സ്യാത്. പ്രത്യയം നിമിത്തമായി വരുന്ന കാര്യങ്ങൾ എവിടെ? പ്രത്യയ ലോപേ സതി. പ്രത്യയ ലോപേ അപ്പം ഈ പ്രത്യയം ലോപിച്ചു കഴിഞ്ഞാലും എന്നാണ്. പ്രത്യയം പൊക്കോട്ടെ, അത് പോയി കഴിഞ്ഞാലും പ്രത്യയത്തെ ആശ്രയിച്ചുള്ള അംഗകാര്യങ്ങളെല്ലാം വരാമെന്നാണ്. എന്നുവെച്ചാൽ ഒരു പ്രത്യയം വരമിരിക്കുമ്പോൾ പൂർവ്വ അംഗത്തിന് വിധിക്കുന്ന കാര്യം പ്രത്യയം ഇരിക്കണം, നിർബന്ധമില്ല, ലോപിച്ചു പോയാലും വരാം. പറയുന്നത് പ്രത്യയേ ലുപ്തേ, പ്രത്യയം ലോപിച്ചാൽ പ്രത്യയം ലുപ്തേവി എന്ന് ചേർത്തോളം. തദാശ്രിതം കാര്യം എന്ന് വെച്ചാൽ അംഗകാര്യം എന്ന് മനസ്സിലാക്കിക്കോണം. അതിനാശ്രയിച്ചുള്ള അംഗകാര്യങ്ങൾ വരും. പ്രത്യയം ലോപിച്ചു കഴിഞ്ഞാലും അപ്പം ലോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദർശനം. പ്രത്യയത്തിന് അദർശനം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സൂത്രപ്രകാരം വിധിയിലൂടെ പ്രത്യയത്തിന് അദർശനം വന്നു കഴിഞ്ഞാലും ആ അദർശനം വന്ന പ്രത്യയത്തെ ആശ്രയിച്ച് പൂർവ്വത്തിൽ അംഗത്തിന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വരാം. അപ്പം ഇവിടെ കതി ജസ് കതി ശസന്നിരുന്നു രണ്ടിടത്തും ഷഡ്ഭ്യോ ലുക്ക് ലോപിച്ചു, അത് അദർശനമാണെന്ന് പറഞ്ഞു. ഇനി പറയുന്നു ആ പ്രത്യയത്തെ ആദ്യം ജസ്സിനെ എടുത്തു കഴിഞ്ഞാൽ ആ ജസ്സിനെ നിമിത്തമാക്കി അംഗത്തിന് വിധിച്ചിട്ടുള്ള കാര്യം എന്തോ വരാം. ഏത് കാര്യമാണ്? ജസിച്ച. ജസ് പറയുന്ന എന്താണ്? ഗുണ ഹർസ്വ അംഗത്തിന് ഗുണം വരുമെന്ന് പറഞ്ഞു. ജസ് പരമിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു ആ ജസ് പോയാലും വരാം, ഇരുന്നാലും വരാം, പോയാലും വരാം, ഇരുന്നാലും വരാം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണ്ടേ? ഈ പറയുന്നതനുസരിച്ച് പറഞ്ഞു. ഇത് മുമ്പും പലയിടത്തും വന്നിട്ടുണ്ട്, പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം. ഇപ്പോ സഖി ശബ്ദത്തിന് അനങ്ങുന്നു. എന്തായി? സഖനെന്നായി, ഉപതയ്ക്ക് തിരുകുമെന്ന്. സഖാനായി, സൂനാവൃത്ത സഞ്ജമെന്ന്. അത് ലോപിച്ചു പോയി. സഖാൻ നഗാരത്തിൽ എന്ന് പറഞ്ഞു നലോപപ്രാതിപതികാന്തസ്യ പ്രാതിപതികസഞ്ജകം യത് പദം. അവിടെ ചോദിക്കും സഖാൻ എന്നിരിക്കുന്ന എങ്ങനെ പദമാകും? കാരണം സുപ്തിംഗന്ധം പദം എന്നുള്ള സൂത്രപ്രകാരം പദസഞ്ജ വരണമെങ്കിൽ സു അന്ത്യത്തിൽ വന്നാലേ വരത്തുള്ളൂ. ഈ പദസഞ്ജ വരൂ, ഇവിടെ സു അന്ത്യത്തിലല്ലോ പറയുന്നു വരാം. പ്രത്യേക പ്രത്യലക്ഷം അതിൽ നിന്ന് പരത്തിലാണല്ലോ സു വന്നത്. അപ്പോൾ ആ സഖാൻ എന്ന് പറയുന്നതിന് എന്തുവരാം? പ്രത്യേകം ലോപിച്ചു കഴിഞ്ഞാലും പ്രത്യേകം ലോപ പ്രത്യക്ഷം പദസഞ്ജ വരാം. അതുപോലെ പലയിടത്തും വരും ലോപിച്ചു കഴിഞ്ഞാൽ. ഇപ്പോ ഹേ സഖേ, സഖി ശബ്ദത്തിന് എന്തോന്നു ഗുണം വന്നു. അങ്ങനെയാണ് പ്രസ്വസ്യ ഗുണ ഗുണം വന്നു. പരത്തിലിരിക്കുന്ന സുലോപിച്ചങ്ങനെ ഹേ ഹ്രസ്വാദ് സമ്പുദ്ധേ ഹേ. ഇപ്പൊ ഹേ ഹരേ എന്നിരിക്കുന്നു. ഈ ഹരേ എന്ന് പറയുന്ന പദമാണ്. പദമാണെങ്കിൽ എന്ത് വേണം? സുബന്ധമാണ്. ഇവിടെ സുപ്പുണ്ടോ? സുപ്പ് ലോപിച്ചു പോയാലും ഇത് പദമാണ്. എന്തുകൊണ്ട്? പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം, പ്രത്യേക നിമിത്തമായിട്ടുള്ള കാര്യം സംഭവിക്കാം പദമാകുന്നു. അങ്ങനെ ഇത് ധാരാളം വരുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നു, പ്രത്യേകത്തെ തഥാശ്രിത കാര്യം സ്യാത് ഇതി ജസി ചേതി ഗുണേ പ്രാപ്തേ. ഇങ്ങനെ ഇവിടെ ഗുണം വരേണ്ടതാണ്. പ്രാപ്തേ എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊണ്ട് അത് വരില്ല. അതുകൊണ്ടാണ് പ്രാപ്തേ സതി. അങ്ങനെ പ്രാപിക്കുമ്പോൾ അടുത്ത് വരുന്നത് ന ലുമത അംഗസ്യ ലുപത ശബ്ദേന ലുപ്തേ തന്നിമിത്തം അംഗകാര്യം ന സ്യാത്. ലുമതാ ശബ്ദ തന്നെ ലു അസ്യാസ്തി ലുമാൻ, ലു ഉള്ളതിനാണ് ലുമാൻ എന്ന് പറയുന്നത്. ലുമാൻ ലുമന്തോ ലുമന്തഹ എന്ന് പറയും. ഇവിടെ ഏതിനൊക്കെയാണ് ലു ഉള്ളത്? ലുക്ക് ശ്ലു ലുപ്പ്. ലോപഹ എന്ന് പറയുന്നതിൽ ലു ഉണ്ടോ? ലോപഹയിൽ ലു ഉണ്ടോ? ഈ മൂന്നിനേ ഉള്ളൂ. ഏതിലൊക്കെ? ലുക്ക് ശ്ലു ലുപ്പ്. അപ്പൊ ഇതിനെ പറയും ലുമന്ത. മൂന്നെണ്ണമുണ്ട്, ലുമന്തങ്ങൾ. ലു ഉള്ളവ ലുമന്തങ്ങൾ. അപ്പൊ ഇതിൽ ഒന്നിനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് ലുമാനായി. ലുമാൻ ലുമന്തോ ലുമന്ത ലുമന്തം ലുമന്തോ ലുമത ലുമത. ഏത് വിഭക്തിയാണ്? അപ്പോ ഇപ്പോ നമുക്കിവിടെയുള്ള ലുക്കാണ്. ലുക്ക് എന്ന് പറയുന്നത് എന്താണ്? ലുമാനാണ്. ലുമതാ ശബ്ദേന ലു ഉള്ള ശബ്ദം എന്ന് പറയുമ്പോ ഏതിനെ എടുക്കും നമ്മള്? ലുക്ക്. ഇവിടെ ഇപ്പൊ എടുക്കുന്ന ലുക്ക്, അതിൽ ലു ഉണ്ടല്ലോ. അപ്പൊ ലുമതാ ശബ്ദേന ലുപ്തേ എന്ന് പറഞ്ഞാൽ ലു ഉള്ള ശബ്ദം കൊണ്ട് ലോകം വന്നു കഴിഞ്ഞാൽ. ഇവിടത്തെ ലു ഉള്ള ശബ്ദം ഏതാണ്? അതുകൊണ്ട് ലോകം വരുന്ന എങ്ങനെ? ഷഡ്ഭ്യോലു എന്നുവെച്ചാൽ ഷഡ്ഭ്യോലുക്ക് എന്നുള്ള സൂത്രത്തിൽ ലുക്ക് കൊണ്ടാണ് അദർശനത്തെ വിധിച്ചത്. അതുകൊണ്ട് ഈ ലുക്ക് എന്ന് പറയുന്നത് ലുമാനാണ്. അതുകൊണ്ട് ലോകം വന്നു, അദർശനം വന്നു ആണ് പറയുന്നത്. ലുപതാ ശബ്ദേന ലുപ്തേ, അങ്ങനെ ലോകം വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് മനസ്സിലാക്കാം. ലുപ്പ് ലുക്ക് ശ്ലു ഇവയെല്ലാം കൊണ്ട് ലോകം വന്നു കഴിഞ്ഞാൽ എന്നർത്ഥം. ലുക്ക് ശ്ലു ലുപ്പ് ഇവ കൊണ്ട് ലോകം വന്നാൽ ഇതിലെല്ലാത്തിലും എന്തുണ്ട്? ലു ഉണ്ട്. ഈ മൂന്നിൽ ഏതെങ്കിലും കൊണ്ട് ലോകം വന്നു കഴിഞ്ഞാൽ തഥാശ്രിതം അംഗകാര്യം തന്നിമിത്തം അംഗകാര്യം നസ്യ, അംഗകാര്യം വരത്തില്ല. നേരത്തെ പ്രത്യേക രൂപയെ പ്രത്യേക ലക്ഷണം എന്ന് പറഞ്ഞോ അതിനെ നിഷേധിക്കുന്നു. അതിന്റെ ഒന്നും പ്രയോജനം വരത്തില്ല. ഇവിടെ പ്രയോജനം വരുന്നത് ആ ലൂവിനാണ് പ്രയോജനം വരുന്നത്. എവിടെ ലു അന്തോന്നില്ല? ലുമത്ത ലു അന്തോന്നില്ല. ലു അസ്യാസ്തി ലുമാൻ ലുമത. അതിന്റെ ബഹുവനാണ് ലുമന്തം ലുമന്ത എന്ന് പറഞ്ഞു. ലുമാൻ ലുമന്തോ ലുമന്ത എന്ന് വെച്ചാൽ ലു ഉള്ളവ എന്നർത്ഥം. ലു അന്ത്യത്തിലുള്ള എന്നല്ല. ലുമാൻ എന്ന് പറയുന്നതിന്റെ ബഹുവനാണ് ലുമന്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലു ഉള്ളവ. ലു ഉള്ള ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ലുക്കു ശ്ലു ലുപ. അത് ലു അന്ത്യത്തിലുള്ള എന്നല്ല. ഈ മൂന്ന് ശബ്ദങ്ങൾ അതിലൊന്നിനാണ് ഇവിടെ ലുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു ലുമതാ ശബ്ദേന ലുപ്തേ. ലു ഉള്ള ശബ്ദം, അതായത് ലുക്ക് ശ്ലൂ ലുപ്പ് ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് ലോപിച്ചാൽ അതിന്റെ വിധി കൊണ്ട് ലോകം വന്നു കഴിഞ്ഞാൽ തന്നിമിത്തം ആ ലു ഉള്ള ഏതാണോ അത് നിമിത്തമായി ലോകം വന്നു കഴിഞ്ഞാൽ ലോപിച്ച ആ പ്രത്യയ നിമിത്തമായി അംഗകാര്യം നസ്യാത് വരേണ്ട അംഗകാര്യം നസ്യാത് സംഭവിക്കത്തില്ല. പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഷഡ്ഭ്യോ ലുക് എന്ന് പറയുന്ന ലുക്ക് വിധിച്ചതുകൊണ്ട് ഇവിടെ ജസ്നിശ്വാസനും ലുമതാ ശബ്ദേന ലോകം വന്നു, ലുക്കുകൊണ്ട് ലോകം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നിമിത്തമായ ജസ്സോ ശസ്സോ നിമിത്തമായി വരുന്ന പൂർവ്വത്തിൽ അംഗകാര്യം അംഗത്തിന് വരുന്ന കാര്യം, ഇവിടെ എന്താണ് അംഗകാര്യം? ജസിച്ച പ്രകാരം വരുന്ന ഗുണം നസ്യാത് അത് വരത്തില്ല എന്നുവെച്ചാൽ ഈ മൂന്ന് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് വിശേഷിയുടെ ഒന്നും സംഭവിക്കുന്നില്ല. രൂപം അങ്ങനെ കതിന്നു തന്നെ കതി പറഞ്ഞ ഷഡ്ഭ്യോലുക്കം എന്ന് പറഞ്ഞപ്പോൾ തന്നെ രൂപം ശ്രദ്ധിച്ചു കഴിഞ്ഞു. പിന്നെ പ്രത്യയലോപയെ പ്രത്യേക ലക്ഷണത്തിന്റെ പ്രാപ്തിയെ കാണിക്കുന്നു, അതിന്റെ നിഷേധത്തെയും കാണിച്ചു. അത് വരുന്നിടത്ത് കാണിച്ചാലും മതിയായിരുന്നു. പദകാര്യത്തിൽ അത് പ്രവർത്തിക്കത്തില്ല. പ്രത്യലക്ഷണം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകയുടെ അംഗകാര്യം എന്ന് പറഞ്ഞത്. പദകാര്യങ്ങൾ അംഗകാര്യങ്ങൾ അങ്ങനെ അവിടെ അംഗകാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം, കേവല പദകാര്യമാണെങ്കിൽ വരത്തില്ല. ഇപ്പോൾ നലോ പ്രാതിപതിക അന്തസ്സി അവിടെ എന്ത് പറഞ്ഞു? പ്രാതിപ സംജ്ഞകം പദം തസ്യ എന്ന് പറഞ്ഞു. അത് സംഭവം നടക്കുന്ന ഏതിനാണ്? അംഗത്തിനാണ്. നല്ല പരതല്യ സു വന്നത് അങ്ങനെയുള്ളടത്ത് വരാം. പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണം. ആ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അംഗകാര്യമാണ്. എന്തുകൊണ്ട്? കഥിയെന്ന് പറയുന്നില്ല, വികാരത്തിന് ഗുണം വരുന്ന ഒരു അംഗകാര്യമാണ്, അംഗത്തിന് സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകം വരത്തിലിരുന്ന് പൂർവ്വത്തി ഒന്ന് അത് അംഗവുമാണ് പദവുമാണ് രണ്ടുമാണ്. ഏത്? അത് തന്നെ ആണ്. പക്ഷെ വരുന്ന കാര്യം ഏതാണെന്ന് നോക്കണം. ഏതാണ് ജസിച്ച എന്ന് പറയുന്നത്? ഏതാണ് അത്? പ്രത്യേകം പറയുന്നു അത് അംഗകാര്യമാണ്. അല്ലാതെയും കിട്ടാം. പല സൂത്രം കൊണ്ട് പദസഞ്ജ വിധിക്കും. പദം കൊണ്ടാണ്. സുപ്പ് സുബന്ധമായതുകൊണ്ടാണ് പദസഞ്ജ വിധിക്കുന്നത്. ജസ്റ്റ് നിമിത്തമാക്കി വരുന്ന അംഗകാര്യം സംഭവിക്കില്ലെന്ന വരുന്നില്ല. പദമാണ് സുബന്ധമായതുകൊണ്ട് പദമാണ് പ്രത്യേകതയെ പ്രത്യേക ലക്ഷണം. അംഗകാര്യം വരില്ല എന്ന് പറഞ്ഞാൽ ഗുണം വരത്തില്ല. അത് പദം എന്ന് പറയുന്ന അംഗകാര്യം അല്ലല്ലോ. എന്നുവെച്ചാൽ അംഗകാര്യമാണെങ്കിൽ എന്ത് വേണം? അംഗത്തിന് പദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂത്രം ഇരിക്കണം. എന്നാൽ അംഗകാര്യം മാത്രം അത് അംഗകാര്യം എന്ന് പറയുന്നില്ല. അത് പറയുന്നുണ്ടോ അംഗത്തിന് പദസഞ്ജ വരുമെന്ന്? അംഗം അവിടെ പറയുന്നുണ്ടോ അംഗത്തിന് പദസഞ്ജ വരുമെന്ന് പറയുന്നുണ്ടോ? വിരിക്കുന്നുണ്ടോ? അംഗാധികാരത്തിലാണോ അത്? അംഗാധികാരത്തിലാണോ അംഗകാര്യം എന്ന് പറയുന്നത്? ഇവിടെ വിരിക്കുന്നതാണ് അവിടെയാണോ അത് വിരിക്കുന്നത്? സുപ്തിംഗം ദമ്പതം എവിടെ? അതാണ് അംഗകാര്യം. അംഗസഞ്ജയല്ല. അംഗസഞ്ജ വേറെ, അംഗകാര്യം വേറെ. അംഗനിമിത്തമായി വിധിക്കുന്ന കാര്യങ്ങൾ അംഗകാര്യം, മറ്റേ അംഗസഞ്ജയാണ് വിധിക്കുന്നത്. യസ്മാത് പ്രത്യവിധി തഥാതി പ്രത്യം, അത് വേറെ, അംഗകാര്യം വേറെ. അംഗകാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? അംഗത്തെ നിമിത്തമാക്കി ഒരു കാര്യത്തെ വിധിക്കുന്നു. ജസിച്ച എന്താ പറയുന്നത്? പൂർവത്തിൽ അംഗത്തെ നിമിത്തമാക്കി ഗുണമെന്ന കാര്യത്തെ വിരിക്കുന്നു, അത് അംഗകാര്യം. അംഗസഞ്ജ വിരിക്കുന്ന അംഗകാര്യമല്ല. സത്യംഗന്ധം പദസഞ്ജ വിരിക്കുന്ന അംഗകാര്യമല്ല. അതൊന്നും അംഗകാര്യമല്ല. അംഗത്തെ നിമിത്തമാക്കി ഒരു കാര്യം വിരിക്കണം, അപ്പൊ അംഗകാര്യമാണ്. എന്താണ് അത്? അംഗാധികാരത്തിലാണ്. അതുകൊണ്ട് അവിടെ വിധിച്ച കാര്യം എന്താ? അംഗകാര്യമായി. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, തന്നിമിത്തം അംഗകാര്യം നസ്യ. അംഗകാര്യം എന്ന് പറയാൻ കാരണം, ഇനിയിപ്പോ പദസഞ്ജ വരിക സൂത്രപ്രകാരം അല്ല, സ്വാദിഷ്ടശ്രമസ്ഥാനെ അവിടെ ചില കാര്യങ്ങൾ വിരിക്കും. ആ കാര്യങ്ങൾക്ക് ഈ നിഷേധം വരത്തില്ല. എന്നാമത അംഗസ്യ എന്ന് പറയുന്ന നിഷേധം വരത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞത് അംഗകാര്യം. പിന്നെ പദാധികാരമുണ്ട് ത്രിപാദി, അവിടെ വിധിക്കുന്ന കാര്യങ്ങളുണ്ട്, അവിടെയൊന്നും ഇത് വരത്തില്ല. ഇത് അംഗസ്യ എന്ന് സൂത്രത്തിൽ പറഞ്ഞില്ലേ? നലുമത അംഗസ്യ അംഗകാര്യങ്ങളിൽ വരത്തില്ല. നുമത ശബ്ദേനലുപ്തേ അംഗകാര്യം നസ്യ. അപ്പൊ ഈ മൂന്ന് സൂത്രങ്ങളെ ഇവിടെ കാണിച്ചു തന്നേ ഉള്ളൂ, നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ പഠിച്ചത് മുമ്പോട്ട് പല ഭാഗങ്ങളിലും ഇത് ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ചും പ്രത്യേകലോകെ പ്രത്യേക ലക്ഷണം പലയിടത്തും വരും. പക്ഷേ പ്രത്യേകലോക പ്രത്യേക ലക്ഷണം വന്ന് അത് വന്നൂടെ ഇത് വന്നൂടെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്ന സൂത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഒന്നാണ് ഇവിടെ പറഞ്ഞത് അംഗസ്യ. ഇതുപോലെ പല സൂത്രങ്ങളുണ്ട്, വരാൻ പാടില്ല. ഇപ്പൊ കതി ശബ്ദം വന്നു, കതി ജസ് കതി ശസ് രണ്ടിടത്തും നിൽക്കു വന്നു. അടുത്ത് കതി ഭിസ് എന്നിരിക്കുമ്പോഴോ ഋത്വ വിസർഗം കതി ഭി കതിഭ്യസ് എന്നിരിക്കുമ്പോഴോ കതിഭ്യ കതിഭ്യ കതി ആം എന്നിരിക്കുമ്പോഴോ പ്രസിദ്ധ്യാവന്നിട്ട് നാമി കതി നാം കതിസു എന്നിരിക്കുമ്പോ കതിഷു. ഈ കതി ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പറയുന്നത് യുഷ്മത് അസ്മത് ഷഡ് സഞ്ജകാഹ ത്രിഷു സ്വരൂപാഹ. ഷഡ് സഞ്ജകാഹ ഒറ്റ പദമാണ്, ഇടയ്ക്ക് അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാവശ്യം യുഷ്മ ശബ്ദം അസ്മത് ശബ്ദം ഷഡ് സഞ്ജയുള്ള ശബ്ദങ്ങൾ. ഷഡ് സഞ്ജയുള്ള ശബ്ദം ഏതാണിപ്പോ? കതി എന്നൊരു ഉദാഹരണം. അപ്പൊ യുഷ്മശബ്ദം, യുഷ്മശബ്ദത്തിന്റെ രൂപമാണ് ത്വം യുവാം യുയം. അസ്മശബ്ദത്തിന്റെ രൂപമാണ് അഹം ആവാം മയം. ഇവയ്ക്കും പിന്നെ ഷഡ് സഞ്ജ, അതാണ് ഷഡ് സഞ്ജകാഹ ഉള്ള ശബ്ദങ്ങളും. ത്രിഷു സ്വരൂപാഹ മൂന്ന് ലിംഗങ്ങളിലും, പുല്ലിംഗം സ്ത്രീലിംഗം നംസകലിംഗം മൂന്ന് ലിംഗങ്ങളിലും സമാന രൂപമാണ്, വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ രൂപമാറ്റം സംഭവിക്കുന്നില്ല എന്നർത്ഥം. അഹം പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും നംസകലിംഗത്തിനും വ്യത്യാസമില്ല. ത്വം അവിടെയും വ്യത്യാസമില്ല. കതി പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നംസലിംഗത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ കതിശബ്ദത്തിന്റെ പ്രത്യേകത അതിന് നിത്യബഹുവിനാന്തമേ ഉള്ളൂ. അതാണ് അടുത്ത് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കതിശബ്ദവും നിത്യബഹുവിനാന്ത. പക്ഷേ യുഷ്മ അസ്മശബ്ദങ്ങൾ ഏകവചനം ദ്വിവചനം ബഹുവചനം മൂന്ന് വചനങ്ങൾ ഉപയോഗിക്കും. അഹം അവാം വയം ത്വം യുവാം യൂയം. അത് അതിനെ സംബന്ധിച്ചൊരു പൊതുവായ ഒരു കാര്യം പറഞ്ഞാണ്. കതിശബ്ദമൊക്കെ ധാരാളം വരുന്നതാണ് ഈ ശബ്ദങ്ങളെല്ലാം. പക്ഷെ യുഷ്മ അസ്മ ശബ്ദങ്ങളുടെ രൂപസ്ഥിതി ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അത്? ഹലന്തം അവിടെയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഏതന്തത്തിന്റെ രൂപമാണ് സിദ്ധിക്കുന്നത്? ഇക്കാരാന്തം, അച്ചിലെ ഇക്കാരമാണ്. അതുകൊണ്ട് ഇനി അടുത്ത് ഇക്കാരത്തെ കുറിച്ച് പറയുന്നു. അടുത്ത് വരുന്ന, അതായത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുടെ സിദ്ധിയ കാണിക്കുന്നു. വികാരാന്തമല്ല, ഹരിശബ്ദം പോലെ വരും, പക്ഷെ അതിന് ഒരു വ്യത്യാസമുണ്ട്. സഹിശബ്ദത്തിന് പതിശബ്ദത്തിന് വ്യത്യാസം, പിന്നെ കതിശബ്ദം, ഇനി വരുന്ന ത്രിശബ്ദം. ത്രിശബ്ദവും നിത്യം ബഹുവിനാന്ത. ത്രിശബ്ദവും കതിശബ്ദം പോലെയാണ് നിത്യ ബഹുവിനാന്തമാണ്. കാരണം ത്രി എന്ന് പറഞ്ഞാൽ മൂന്ന്, ത്രീ. ത്രീ എന്ന് പറയുന്നു മൂന്നെന്നാണ്. ഇതും ഇവിടുന്ന് അവരടിച്ചു മാറ്റിയാണ്. ത്രീ നമ്മുടെ സ്വന്തം മൂന്ന് കൊണ്ടുപോയി, റോക്കറ്റ് കൊണ്ടുപോയി, എന്റെ കൂട്ടത്തിൽ ഇതും കൊണ്ടുപോയി. ത്രിശബ്ദോ നിത്യം ബഹുവിനാന്ത. ത്രിശബ്ദം നിത്യബഹുവിനാന്തമാണ് എന്ന് വെച്ചാൽ ഏകവചനോ ദ്വിവചനോ ഇല്ല. കാരണം മൂന്നെന്ന് പറയുമ്പോൾ ഏകവചനം അങ്ങനെ വരും വരത്തില്ല. അപ്പോൾ ത്രി എന്നിരിക്കുന്നു, ഹ്രസ്വീകാരാന്തമാണ്. ജസ് വരും, ബേ സൂത്രം വരും. ജസിച്ച ഗുണം വരും, ഏച്ചോയ വരും, അയ്യാദേശം വരും. ത്രയഹ ത്രി ത്രയഹ എന്ന് വരുന്നു. ത്രയഹ ബാലാഹ എന്ന് വരുന്നു സംഖ്യ. ഇവിടെ ഗിസഞ്ഞുണ്ട, എന്താണ് എന്താ ഉണ്ടോ ഇല്ലയോ? അങ്ങനെ ത്രിശബ്ദത്തിന് ഉണ്ടോന്നാ ചോദിച്ചത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ലാത്ത ഉദിത്ത് വേണോ ഗിസഞ്ജയ്ക്ക്? എവിടെ പറഞ്ഞിരിക്കുന്നു? യേസൂത്രമാണോ ഗിസഞ്ജ വരിക്കുന്നു? അതിൽ പറഞ്ഞിട്ടുണ്ടോ ഉദിത്താണെങ്കിലേ വരുമെന്ന്? ഇത് ഉത്തെന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഇത്തെന്നെന്തിനാ പറഞ്ഞത്? ഹർസ്വീകാരം, ഹർസ്വകാരം. അതിന് ഗിസഞ്ജ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഹർസ്വീകാരമാണോ? പിന്നെ ഗിസഞ്ജ വരാമോ? വരാം. പേടിക്കുന്ന എന്തിനാ? പേടിക്കേണ്ട കാര്യമൊന്നും പറഞ്ഞു പറഞ്ഞില്ലല്ലോ. ജസ്സില് ഗിസഞ്ഞോണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എന്താ സ്ത്രീ ശസ് വരുമ്പോ എന്ത് വരുന്നു? ത്രേഹ ബഹുവിനത്ത് ജസ് ഗുണം. ശസ് വരുമ്പോ എന്ത് വരുന്നു? ജസ് ജപ്രകാരം ഗുണം വരുമോ? ശസ്സിരിക്കുമ്പോ പ്രഥമയോ പൂർവസവർണത ദീർഘം വന്നു തസ്മാ ചസോ നഹപുംസി ത്രീൻ ത്രയഹ ത്രീൻ. പഴയ സൂത്രം തന്നെ. ത്രിഭിസ് എന്നിരിക്കുമ്പോ ത്രിഭി, ത്രിഭ്യസ് എന്നിരിക്കുമ്പോ ത്രിഭ്യ. അപ്പൊ ജസിച്ച ഗുണം വന്നുകൊണ്ട് ത്രയഹ ദ്വിതീയഭവനത്തിൽ ത്രീ പ്രഥമിക പൂർവസവർണ ദീർഘമാണ്. ത്രിഭി ത്രിഭ്യ പൊതുവെ തൃതീയ ബഹുവനത്തിലും ചതുർത്ഥി പഞ്ചമി ബഹുവനങ്ങളിലൊന്നും രൂപമാറ്റം സാധാരണ വരാറില്ല. ബിസ്സിരിക്കുമ്പോ അവിടെ ഋത്തു വിസർഗം വേറൊന്നും വരാറില്ല. ഷഷ്ടി ബഹുവനത്തിൽ ത്രി ആംന്നിരിക്കുമ്പോ വരുന്നു ത്രേഹേ ത്രയഹ. ത്രിശബ്ദസ്യ ത്രയ ആദേശസ്യ ആമി. ത്രേഹേ ത്രീയുടെ ഷഷ്ടിയാണ് ത്രേഹേ. ത്രയഹ പ്രഥമാന്തമാണ്, അത് ആദേശമാണ്. ത്രയ അകാരാന്തം ആദേശമായിട്ട് വരും ത്രയ. ത്രിശബ്ദസ്യ ത്രയ ആദേശസ്യ, ത്രിശബ്ദത്തിന് ത്രയ ആദേശമായി വരും. ത്രീക്ക് ത്രയ വിരിക്കുമ്പോ സൂത്രം വരുന്നു, അലോന്ത്യസ്യ ബാധിച്ചുകൊണ്ട് എന്തോരും അനേകാൽസ്യ സർവസ്യ, ത്രയ അനേകാലിലാണ്. അത് ത്രീയുടെ സ്ഥാനത്ത് വരുമ്പോൾ ത്രീ പോയിട്ട് അവിടെ എന്തിരിക്കും? ത്രയ എന്ന് പറഞ്ഞിരിക്കുന്ന ത്രിശബ്ദസ്യ, ത്രിശബ്ദത്തിന് ത്രയ ആദേശമായി വരും. ആമി ആമ പരമിരിക്കും. ആമെന്ന് പറയുമ്പോൾ ഏതായി? ഷഷ്ടി ബഹുവചനം, അതിന് പരമിരിക്കുമ്പോൾ ത്രയെന്ന് പറയുന്നത്, ഇവിടെ ത്രീ എന്ന് പറയുന്നത് സംഖ്യാവാചകമായിട്ട് പറയുന്നതാണ്. ത്രിശബ്ദത്തിന് ബഹുവചനം എന്ന് പറയാൻ എന്താ കാരണം? മൂന്നെന്നാണ് അതിന്റെ അർത്ഥം. മൂന്നെന്ന് പറയുമ്പോൾ ബഹുവചനമായി പോകും. അപ്പൊ പിന്നെ അത് ഏകവചനത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ? ത്രേഹേ എന്ന സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിന് മൂന്നെന്നാണ് അർത്ഥം. പിന്നെയോ? ത്രീ എന്ന ശബ്ദം. അപ്പൊ ത്രീ എന്ന് പറയുന്ന ശബ്ദത്തെ അനുകരിച്ചാണ് ഇവിടെ ത്രേഹേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകവചനത്തിൽ പറഞ്ഞത്. അങ്ങനെ പറയാം, മൂന്നെന്ന അർത്ഥത്തിലല്ല, ത്രിശബ്ദത്തിന്റെ അനുകരണ ശബ്ദമാണ് ത്രേഹേ. അപ്പൊ അതിന് ത്രയ വരുന്നു. ത്രയ ആമെന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ത്രയ ആമെന്നിരിക്കുമ്പോ ഹർസ്വന്ന ദ്യാപോ നൊട്ട് ത്രയ നാം സൂത്രം വരുന്നു. നാമി ത്രയ നാം എന്നിരിക്കുമ്പോ ആട്ടുപ്പാനുംബവായി അപി ഇവിടെ നിമിത്തമായിരിക്കുന്ന ഏതാണ്? രേഫം. രേഫം നിമിത്തമായിരിക്കുന്നു. വ്യവധാനം ഏതിന്റെയൊക്കെ വന്നു? അട്ടിന്റെ വന്നു. അട്ട ഏതാണ്? കാരം അകാരം യാ. അതിന്റെ വ്യവധാനം വന്നപ്പോ നകാരത്തിന്റെ അർത്ഥം വന്നിട്ട് ത്രയാണാം. ത്രയാണാം എന്ന് ത്രീ സൂന്നിരിക്കുമ്പോ സപ്തമി ബഹുവചനത്തിൽ ത്രിഷു. ത്രിഷു ത്രയ ത്രീ ആം ത്രയ ആം ത്രയ ആം ത്രയു ത്ര പിന്നെ ത്രയു ആനാം. ഇവിടെ നാമി ദീർഘം വന്നത് കാണിച്ചിരിക്കുകയാണ്. ഹ്രസ്വകാരം വരണം. തേര് ആ വരണം. അവിടെ തേര് ആ യു ആ വരണം. ത്ര എന്നുള്ളടത്ത് യകാരത്തിന്റെ പുറത്തിൽ അകാരമുണ്ട്, യകാരത്തിന്റെ പരത്തിലും ഒരു അകാരമുണ്ട്. പിന്നെയാണ് അതിന് ദീർഘം വരുന്നത്. ആ അകാരത്തിന് ദീർഘം വന്നു. രണ്ടാമത്തതാണ്, രണ്ടാമത്തെ അകാരത്തിന് ദീർഘം വന്ന് എഴുതിയിരിക്കുന്നത് ശരിയല്ല. പക്ഷേ തേരുവിന്റെ പരത്തിലൊരാ വേണം. രേഫത്തിന്റെ പരത്തിൽ അകാരമുണ്ട്, നല്ല ത്രാന്ന് വരും. അവിടെയുണ്ട്, ബാക്കി ശരിയാണ്. രണ്ടാമത്തെ ആക്കി ദീർഘം വന്നിട്ടുണ്ട്. യകാരത്തിന്റെ പരത്തിലുള്ള ആക്കി ദീർഘം വന്നു. നാമി ഇന്ന് മേള എഴുതിയിട്ടുണ്ട്, അപ്പൊ ദീർഘം വന്നു. ശരിയെന്നെ ഇപ്പൊ എഴുതി. ശരിയെന്ന് എന്താ മാറ്റിയത്? നാമി ദീർഘം വന്നു. കുപ്പാം നും വ്യവാ എ പി ഈ അട്കുപ്പാണെന്ന് ശരിക്കും എഴുതാമെങ്കിൽ പിന്നെ ബാക്കി വേറെ എഴുതി വരുമ്പോഴേ തെറ്റ് വരുന്നു. ഇത്രയും ശരിയായിട്ട് എഴുതാമെങ്കിൽ അട്കുപ്പാണെന്ന് എനിക്ക് എഴുതാൻ അറിയത്തില്ല, ഇത് പറയാനേ അറിയാം. അട്കുപ്പാണെന്ന് ത്രയാണ. അപ്പൊ ഇവിടെ ത്രിശബ്ദത്തിന്റെ ത്രയഹ എന്ന് വന്നു, ഗുണം വന്നു ത്രയഹ. പിന്നെ ത്രീൻ, ത്രിഭി, ത്രിഭ്യഹ, ത്രിഭ്യഹ, ത്രീയുടെ സ്ഥാനത്ത് ത്രയ വന്നു, ത്രയാണാം. ആ വ്യത്യാസം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ത്രിഷു ത്രീ ശബ്ദത്തിന് മൂന്നെന്നർത്ഥമുള്ളതുകൊണ്ട് ബഹുവചനെ ഉപയോഗിക്കാവൂ. അപ്പോഴാണ് ഒരാൾക്ക് സംശയം വന്ന് എന്തുകൊണ്ട് അവിടെ ഏകവചനം ഉപയോഗിച്ചു. അത് ത്രീ ശബ്ദത്തിന്റെ അനുകരണ ശബ്ദം അതിന്റെ അല്ല. ത്രിശബ്ദത്തിൽ നിന്ന് ത്രേഹ എന്ന് വരുന്ന സൂത്രപ്രകാരമാണ് ഏതാണ് പഠിച്ചതാണ്. ത്രിശബ്ദത്തിന് ത്രേഹ എന്ന് വന്ന് എങ്ങനെയെന്നാ ചോദിച്ചത്, ഏ വന്ന എങ്ങനെയെന്ന്. ഇവിടെ ത്രേഹ എന്നുള്ള സൂത്രത്തിലെ ത്രേഹ എന്ന് ഏകാരം എങ്ങനെ വന്നു എന്നാണ് പഠിച്ച കാര്യമാണെന്ന് കൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് എങ്ങനെയാണെന്ന്. ത്രിശബ്ദത്തിന് ത്രേഹ എന്ന് ഏകാരം എങ്ങനെ വന്നു എന്നാ ചോദിച്ചത്. ങസിങ് അസോസിച്ച അതിനു മുമ്പ് നേരിട്ട് ങസിങ് അസോസിച്ച വരൂ. ഘേറിംഗീതി, ഘേറിംഗീതി ങസിങ് അസോസിച്ച വന്നിട്ടാണ് ഹരേഹേ എന്ന് വന്നതുപോലെ ത്രേഹേ. അതെവിടെ വന്നാലും അത് മനസ്സിലായിക്കോ. ഹരേഹേ എന്നങ്ങനെ വന്നു അതുപോലെ തന്നെ കേവലമായി കാരാന്തം തന്നെ ഗിസഞ്ഞയുണ്ട്. ഗിസഞ്ഞയുണ്ടെങ്കിൽ ഗേർഗീതി ഗുണം വന്നു, ഗസിംഗ സോച്ച പുരൂരും വന്നു, ത്രേഹേ എന്ന് വന്നു. അതായത് ത്രിശബ്ദത്തിനാണ് ത്രയശബ്ദം വിധിച്ചത് ആദേശം. അത് പ്രിയത്രിശബ്ദത്തിൽ വരാമോ എന്നാണ് ഒരു സംശയം. ആ ആദേശം പ്രിയത്രി, ആ പ്രിയത്രി എന്ന് പറയുന്നത് എന്താണ്? പ്രിയ തിസ്ര യസ്യ സ പ്രിയത്രി. പ്രിയകളായ മൂന്ന് പേർ ഉള്ള ഏതൊരുവനാണോ അവൻ പ്രിയത്രി. പ്രിയാഹ ത്രേഹ എന്ന് വേണമെങ്കിലും പറയാം. പ്രിയപ്പെട്ടവരായ മൂന്ന് പേരുള്ളതാരാണോ അവൻ പ്രിയത്രി. ബൗറി സമാസമാണോ പ്രിയാ തിസ്രഹ. ത്രി ശബ്ദത്തിന്റെ ബഹുവചനത്തിൽ പുല്ലിംഗത്തിൽ ത്രേഹ എന്നൊരു, സ്ത്രീലിംഗത്തിൽ തിസ്രഹ എന്ന്. അത് നമ്മളിനി പഠിക്കും സ്ത്രീലിംഗത്തിൽ. ഇവിടെ ശബ്ദം ത്രീയല്ല, പ്രിയത്രിയാണ്. അപ്പൊ ത്രിശബ്ദത്തിന് നിത്യബഹുവനാന്തമാണ്. പക്ഷെ പ്രിയത്രി എന്ന് പറയുമ്പോൾ ഒരാളാണ്, പ്രിയകളായ മൂന്ന് പേരുള്ള ഒരുവൻ. പ്രിയന്മാരായി എന്നും പറയാം, രണ്ടു രീതിയിലും പറയാം. പ്രിയകളായ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ, പ്രിയന്മാരെ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ. പ്രിയപ്പെട്ട മൂന്ന് പശുക്കളുള്ളവർ എന്തായി? പ്രിയത്രി. പ്രിയപ്പെട്ട മൂന്ന് കാളകളുള്ളവൻ എന്തായി? പ്രിയത്രി. രണ്ടും പറയാം. കാള വന്നാൽ ത്രീ രണ്ടായാലും ഒരേ രൂപം, മാറ്റമില്ല. അഹം പുരുഷനായാലും സ്ത്രീയായാലും അത് ഷഡ് സംജ്ഞയുള്ള ഇതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതിനൊക്കെ യുഷ്മത് അസ്മത് ഷഡ് സംജ്ഞയുള്ള ശബ്ദം, ഷഡ് എന്ന് പറയുന്ന കതിശബ്ദത്തിൽ അതെല്ലാം പോയി. ഇപ്പം നമ്മൾ പഠിക്കുന്ന ത്രിശബ്ദമാണ്, അത് യുഷ്മതല്ല അസ്മതല്ല, അതിന് ഷഡ് സംജ്ഞയില്ല. സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സംജ്ഞയാണ്. സംഖ്യാസപ്ഞ ഏതിനാ വിധിച്ചിരിക്കുന്നത്? ബഹുഗണ വതുഡത്തി, ഇത്രയെണ്ണത്തിനേ ഉള്ളൂ സംഖ്യാസം. പിന്നെ വേറൊരു ഇപ്പൊ ചോദിച്ച സംശയം, അന്യായം എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണ് ത്രീ എന്ന് പറയുന്നതും സംഖ്യയാണല്ലോ അല്ലേ? മറ്റതെന്താണ്? സംഖ്യാസപ്ഞ. അപ്പൊ ഇവിടെ വരുമ്പോൾ ത്രീയെ സംഖ്യയായി ഗ്രഹിച്ചുകൂടെ എന്ന് സംശയിക്കുന്ന ആൾ മണ്ഡനം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാണിനി അതിന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? കൃത്രിമ അകൃത്രിമയോഹോ കൃത്രിമ സൈവഗ്രഹണം. നമ്മൾ സാധാരണ കൃത്രിമവും അകൃത്രിമവും വന്നാൽ എങ്ങനെ ആഗ്രഹിക്കുന്നത്? അകൃത്രിമം. പാണിനി പറയുന്ന അങ്ങനെയല്ല, കൃത്രിമ അകൃത്രിമയോഹോ കൃത്രിമ സൈവഗ്രഹണം. കൃത്രിമം ഏതാണ്? ബഹുഗണ വതുടതി സംഖ്യാത് കൃത്രിമം. അകൃത്രിമം ഏതാണ്? ത്രീ സംഖ്യ. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഏതിനെ ഗ്രഹിക്കാവൂ? കൃത്രിമത്തെ ഗ്രഹിക്കാവൂ. എന്നുവെച്ചാൽ ഇവിടെ ത്രീയെ സംഖ്യയായിട്ട് ഗ്രഹിക്കാൻ പാടില്ല. അത് ചോദിച്ചോണ്ടല്ലേ അത് പറയാൻ പറ്റിയത്. ഞാനും മറന്നിരിക്കുകയായിരുന്നു, ചോദിച്ചപ്പോ ഓർമ്മ. കൃത്രിമ അകൃത്രിമയോഹോ കൃത്രിമസ്യ ഏവഗ്രഹണം. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ത്രീ സംഖ്യ അല്ലേ എന്ന് ചോദിച്ചാൽ, അല്ല, എന്തുകൊണ്ടിത് അകൃത്രിമമാണ്. ഇപ്പൊ സംഖ്യാസപ്ഞം കൊണ്ട് ഗ്രഹിക്കേണ്ട സ്ഥലത്ത് ഇതിനെ ഗ്രഹിക്കാൻ പാടില്ല. അതൊരു പരിഭാഷയാണ്, അതൊക്കെ ഭാഷ്യകാരന്റെ പരിഭാഷകളാണ്. ഇതെല്ലാം ഭാഷ്യകാരന്റെ വക സൂത്രങ്ങളിലുള്ളതല്ല. സൂത്രത്തിൽ ഇല്ലാത്തത് ഒന്നുകിൽ ഭാഷ്യം അല്ലെങ്കിൽ വാർത്തയും. പക്ഷെ എല്ലായിടത്തും ഏത് വാർത്തയും ഏത് ഭാഷയൊന്നും ഭാഷയത്തിൽ നിന്ന് തിരിച്ചറിയാൻ വയ്യ. അതുകൊണ്ട് ഭാഷ്യകാരന്റെ വാർത്തയും കാണും, കാർത്യായന്റെ വാർത്തയും കാണും, പരിഭാഷകൾ കാണും. അങ്ങനെ പരിഭാഷയൊന്നും ചിലയിടത്തൊക്കെ വാർത്തയാണെന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയാം, എല്ലായിടത്തും അത് പറ്റത്തില്ല. പരിഭാഷയും ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ള, ഭാഷ്യകാരൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ തന്നെ പരിഭാഷ നിയമങ്ങളും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ബഹുഗണ വതുടതി സംഖ്യ എന്ന് പറയുന്ന സംഖ്യാസജ്ഞ, ആ സൂത്രത്തിൽ വെച്ച സംഖ്യാസജ്ഞ കൊണ്ട് അതിനെ ഗ്രഹിക്കാവൂ. ത്രിശബ്ദത്തെ ആ സംഖ്യയായിട്ട് എടുക്കാൻ പാടില്ല. പക്ഷെ ത്രിശബ്ദ സംഖ്യയാണ് താൻ, പക്ഷെ അത് ഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് കൃത്രിമമാണ്. കൃത്രിമമായി ഗ്രഹിക്കേണ്ടടുത്ത് അതിനെ ഗ്രഹിക്കാവൂ, അകൃത്രിമമായതിനെ സ്വാഭാവികമായിട്ടുള്ളതിനെ ഗ്രഹിക്കാൻ പാടില്ല. കൃത്രിമ അകൃത്രിമയോഹോ കൃത്രിമസ്യൈവഗ്രഹം. അങ്ങനെ നൂറുകണക്കിന് പരിഭാഷകളും നിയമങ്ങളും, എന്ത് പ്രശ്നം വന്നാലും അതിന് സമാധാനമായിട്ട് നിയമങ്ങളുണ്ട്. പിന്നെ ആ പരിഭാഷയെ നിഷേധിക്കുന്ന വേറെ പരിഭാഷ, അതും വരും. എല്ലായിടത്തും അങ്ങനെ ഒരു പരിഭാഷ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും പ്രയോഗിക്കാൻ പാടില്ല, ചിലയിടത്തത് പാടില്ല എന്നും പറയും. ഇവിടെ പ്രിയത്രി എന്ന് പറയുന്നത് മൂന്ന് പശുക്കളുള്ള ഒരുവനെ പ്രിയത്രി എന്ന് പറയാം, മൂന്ന് കാളകളുള്ള ഒരുവനെയും പ്രിയത്രി എന്ന് പറയാം. അത് ഒരാളായതുകൊണ്ട് അത് ഏകോചനത്തിൽ ഉപയോഗിക്കാം. അപ്പൊ ത്രിശബ്ദ ഏകോചനത്തിലും പ്രയോഗിച്ചു, ഇത് സമാസത്തിൽ ഏകോചനത്തിലും ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം, അവിടെ ത്രിശബ്ദം മുഖ്യമല്ല, സമാസത്തിൽ വരുമ്പോൾ അത് ഗൗണമായി. അവിടെ പ്രാധാന്യം ഒരാണ് അന്യപദാർത്ഥമായ വ്യക്തിക്കാണ്, മൂന്നിനല്ല അവിടെ പ്രാധാന്യം. ഇവിടെ പ്രീ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഖ്യാർത്ഥത്തിലല്ല, സംഖ്യ വ്യക്തിയാണ്. ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന്, പക്ഷെ പ്രിയത്രീ എന്ന് പറഞ്ഞാൽ രാമൻ, രാമൻ എന്നുള്ള വ്യക്തിക്കാണ് പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ ഇത് ഗൗണമായി. ത്രിശബ്ദം. അപ്പോ ത്രീ എന്ന് പറയുന്ന സംഖ്യാവാചകമായ ശബ്ദത്തിന് വിധിച്ച ത്രയാദേശം പ്രിയത്രിയിലെ ത്രീക്ക് വരാമോ എന്ന് പ്രശ്നം വരും. അപ്പോഴാണ് പരിഭാഷ പറയുന്നത് ഗൗണമുഖ്യയോഹോ മുഖ്യേ കാര്യസമ്പ്രത്യഹ. ഇതുപോലെ തന്നെ ഇതിന് നേരെ തിരിച്ച് ഗൗണമുഖ്യയോഹോ മുഖ്യേ കാര്യസമ്പ്രത്യഹ. കാര്യജ്ഞാനം ഗുണത്തിൽ വരുമോ അതേ മുഖ്യത്തിൽ വരുമോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ മുഖ്യത്തിലേ വരാവും. ഇതൊക്കെ മീമാംസ ന്യായങ്ങളാണ്. ഗുണമുഖ്യോഹോ മുഖ്യ കാര്യസമ്പ്രത്യഹ എന്ന് വെച്ചാൽ കാര്യജ്ഞാനം സമ്പ്രത്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് വിധിച്ചത് സ്ത്രീക്കേ വരാവൂ, പ്രിയത്രിക്ക് വരാൻ പാടില്ല. അത് ഒരു പക്ഷം. പക്ഷേ സിദ്ധാന്തകൗമുദികാരം പറയുന്ന അങ്ങനെയല്ല. ആ ന്യായം ഇവിടെ ഇല്ല, പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഗൗണമാണെങ്കിലും വരാം. പ്രിയത്രിക്ക് ത്രയാദേശം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും, പ്രിയത്രയാണാം. എന്നുവെച്ചാൽ ഗൗണമുഖ്യ ന്യായം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇതിനാണ് ഗൗണമുഖ്യ ന്യായം എന്ന് പറയുന്നത്. ഏത്? നേരത്തെ പറഞ്ഞതിന് കൃത്രിമാകൃത്രിമ ന്യായം എന്ന് പറയും. ഇതിനെ പറയുന്നത് ഗൗണമുഖ്യ ന്യായം. ഗൗണമുഖ്യന്യായം ഇവിടെ പ്രവർത്തിക്കുന്നില്ലെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗൗണത്വേ അപി. പ്രിയത്രി ശബ്ദത്തിലെ ത്രിശബ്ദം ഗൗണമാണെങ്കിലും എന്നാണ്. പ്രിയത്രി ശബ്ദത്തിലെ ത്രിശബ്ദം ഗൗണമാണെങ്കിലും ത്രയസ്ത്രേഹ എന്നുള്ള സൂത്രപ്രകാരം ത്രയാദേശം വരാം. അതുകൊണ്ട് പ്രിയത്രയാണാം എന്ന് വരുന്നു. ഈ പ്രിയത്രി ശബ്ദത്തിന്റെ ബാക്കിരൂപങ്ങൾ ഏതുപോലെ ആയിരിക്കും? അരിശബ്ദം പോലെ വരും. ഏകവേനത്തിൽ വരുമ്പോൾ പിന്നെ വേറെ വ്യത്യാസമൊന്നും അസിദ്ധിച്ചു പോകണം. എങ്ങനെയാണ് ഇതിവിടെ ഇപ്പോൾ അധികമായി പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. കാരണം ത്രിശബ്ദത്തിന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ത്രയാണെന്ന് വരും. അതൊരു സമാസത്തിന്റെ ഭാഗമായി വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഒരു ചിന്ത. അപ്പോൾ പറയുന്നു അത് സമാസത്തിന്റെ ഭാഗമായി വരുമ്പോൾ അത് ഗൗണമാകും. ഇപ്പൊ സ്ത്രീക്ക് ത്രയാദേശം വരത്തില്ല. എന്തുകൊണ്ട്? ഗൗണമുഖ്യ ന്യായം അനുസരിച്ച് പറയുന്നില്ല. അതിനെ ഇവിടെ കണക്കാക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഗുണത്തിലും പ്രവർത്തിക്കും ത്രയാദേശം. പ്രിയത്രയാണെന്ന് രൂപം വരുന്നു. Thank you.